ഡിജിറ്റൽ ഹൈജാക്കിംഗ് എന്നാണിത്. എന്ന് വെച്ചാൽ ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒന്നിന് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മൊബൈൽ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാളുകൾ വന്നുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും വാട്സപ്പ്. അപ്പോൾ അതിൽ ഒരാളൊരു മെസ്സേജ് വരും, അത് തുറന്നു നോക്കും, അപ്പോൾ അതൊരു റീലായിരിക്കും. ഉടനെ ആ റീല് പോകും, ആ റീല് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ താഴെ താഴെ ഒരുപാട് റീലുകളായിരിക്കും, സമയം അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഡിജിറ്റൽ ഹൈജാക്കിംഗ്. നമ്മുടെ മനസ്സിനെ അത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. അപ്പോ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഇത് തന്നെയാണ്. പൊതുവെ ഡിജിറ്റൽ ഹൈജാക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളതിന്റെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ. അപ്പോ ഇപ്പൊ ഒരു പാട്ട് കേട്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല, പക്ഷെ നമ്മൾ നിരന്തരം ഇത് ഉപയോഗിക്കുകയും നമ്മുടെ ടെൻഡൻസി ഈ മൊബൈൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ കയറി വരുന്നത്. അതിനറിയാം നമുക്ക് എന്താ ആവശ്യമുണ്ടോന്നുള്ളത്. അപ്പൊ അതിങ്ങനെ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഇതിന് ഡിജിറ്റൽ ഹൈജീൻ വേണം എന്ന് പറയും. ഡിജിറ്റൽ ഹൈജീൻ എന്ന് വെച്ചാൽ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് ഉപയോഗമുള്ള ഒരു സാധനമാണ്, പക്ഷെ അതിന് നമുക്കൊരു ഡിജിറ്റൽ ഹൈജീൻ വേണം. ഇങ്ങനെ നമ്മുടെ ഡിസ്ട്രാക്റ്റബിലിറ്റി മനസ്സിന് എന്ന് വെച്ചാൽ മനസ്സിനെ വലിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഇടുക, അതിന്റെ പുറകെ പോവുക. അതിന് കാരണം നമ്മുടെ ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റിന്റെ ഒരു സവിശേഷത. ഇങ്ങനെ ഓരോന്നിന്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് അവിടെ വർക്ക് ചെയ്യുന്ന AI ആണ് മൊബൈലിൽ. അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് അതിങ്ങനെ ഓരോ പാട്ടുകളും അത് നോക്കി അപ്പിച്ചുകൊണ്ടിരിക്കും. അതേ അസ്ഥാനത്ത് ആ സമയത്ത് എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ അത് ഡിജിറ്റൽ ഹൈജാക്കിംഗ് നമ്മളിൽ സംഭവിക്കുന്നു, നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഫോക്കസ് കിട്ടത്തില്ല ഒരിക്കലും ഏകാഗ്രത. അപ്പോ ആ ഫോക്കസ് ഏകാഗ്രത എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ഫോണിനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക, നിരന്തരം. എനിക്കൊരു സുഹൃത്തുണ്ട്, വലിയൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന് ലോകത്ത് പല രാജ്യങ്ങളിലും ബിസിനസ്സുണ്ട്. ഞങ്ങളൊരു ഒരാഴ്ച ഒരുമിച്ച് സഞ്ചരിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ച് പലയിടത്തും ട്രെയിനിൽ ഇടയ്ക്ക് സഞ്ചരിച്ചു, ഇടയ്ക്ക് കാറിൽ പോയി, ഇടയ്ക്ക് ഫ്ലൈറ്റിൽ പോയി, ഇടയ്ക്ക് ഹോട്ടലിൽ പോയി താമസിച്ച്, ആശ്രമം താമസിച്ച്, ഓരോ സൗകര്യം അനുസരിച്ച് ഒരു രണ്ടാഴ്ച. അപ്പോ ഇത്രയും വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഞങ്ങളുടെ യാത്രയിലോ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴോ ഒരിക്കലും ഇദ്ദേഹം മൊബൈൽ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അതിശയം തോന്നി, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ ആശ്രമത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്, പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വന്നു. ആശ്രമത്തിൽ നിന്ന് ഓരോരുത്തർ വിളിച്ചു ചോദിക്കും, ആ താക്കോൽ കാണാനില്ലാതെ അവിടെ ഇരിക്കുകയാണ് എന്ന് ചോദിച്ചു, ശരി സാമ്പാറാണോ വേണ്ടത്, പരിപ്പാണോ വേണ്ടത്, ഇതൊക്കെ ചോദിക്കും. കാര്യമുള്ളൊരു കാര്യമില്ല. കോടി ബില്യൺ ഡോളറിന്റെ ബിസിനസ് നടത്തുന്ന ആളാണ്, പുള്ളി അങ്ങനെ ചെയ്യുന്നേ ഇല്ല. ഒരാഴ്ച കഴിയുമ്പോ ഞാൻ ചോദിച്ചു, മൊബൈൽ ഉണ്ട് കയ്യിൽ, ഒരു മെസ്സേജ് വരുന്നില്ല, ഒരു കാള് വരുന്നില്ല, ഞങ്ങൾ ഇടപെടുമ്പോ. ഞാൻ ഇന്ന് പഠിച്ചത് എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണമെന്ന്. അത് പറഞ്ഞു, അത് മൊബൈലും ഉണ്ട്, ഞാൻ ഉപയോഗിക്കാൻ പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് അതിന് ബന്ധപ്പെട്ട ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാനേജർമാർ, സിഇഒ അവരൊക്കെ ഉണ്ട്. അവർക്ക് ബന്ധപ്പെടും, വിളിക്കുവാനും പ്രത്യേക സമയം വെച്ചിട്ടുണ്ട്. അത് ഞാനുമായിട്ട് കൂടിയിരിക്കുന്ന സമയത്തല്ല, അത് ഒറ്റയ്ക്കിരിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പൊ അത് ഉപയോഗിക്കും. അപ്പൊ ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഇതൊന്നും ഈ ആളിന്റെ തന്റെ, കാരണം ബിസിനസ് എന്ന് പറഞ്ഞപ്പോഴും ടെൻഷൻ ഉള്ളതാണ്. ഇതൊന്നും തന്റെ മനസ്സിനൊന്നും ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ആണ് 92 വയസ്സായി, ഇപ്പോഴും അമേരിക്കയില് ഹൈസ്പീഡ് ഹൈവേയിലൂടെയൊക്കെ കാർ ഓടിച്ചു പോകും, ഒരു കുഴപ്പമില്ല. മാനസികമായും ശാരീരികമായും നല്ല ആള്, ഹെൽത്തിയാണ്. എന്താണ് ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് ഫോക്കസ്, പിന്നെ അതിന്റെ സമയത്ത് അത് ഉപയോഗിക്കും. ഇതങ്ങനെയല്ല, ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും. ഫോണ് നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അതിന് കാരണം നമ്മുടെ ഈ ഹൈ ന്യൂറോട്ടിസമാണ്. നമ്മളെ ഹൈജാക്ക് ചെയ്യാൻ നമ്മൾ ഫോണിന് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. ഒരു നേരം നിറയില്ല ഏത് സമയം, അതിന് നമ്മൾ കരുതുക. ഇപ്പോ ഫോക്കസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാൻ ഉപയോഗിക്കാറില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ അതിനെ നിയന്ത്രിക്കുന്നു. അങ്ങനെയുണ്ട് ഫോക്കസ് ആപ്ലിക്കേഷൻസ്, ഫ്രീ ആയിട്ടുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിക്കും. എന്നുവെച്ചാൽ അതെല്ലാം ഷെഡ്യൂൾ ചെയ്യും, നമ്മൾ എപ്പോ ആരോട് സംസാരിക്കണം, എപ്പൊ സംസാരിക്കണ്ട, എന്ത് കാണണം, എന്ത് കാണണ്ട, ആവശ്യമില്ലാതെ റീല് കാണുക, അങ്ങനെയുള്ളതൊക്കെ അത് തടയും. നമ്മൾ അറിയണ്ട, നമ്മളുടെ ഫോണിൽ അതൊന്നും അത് അനുവദിക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത്. ഇതുപോലെ എപ്പോഴും ചൈനീസ് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കത്തില്ല. കംപ്ലീറ്റ് ഡിസ്ട്രാക്റ്റബിലിറ്റിയാണ്, ഒരു ഫോക്കസ് ഉണ്ടാകും. അതായത് മനസ്സ് അങ്ങനെ മനസ്സിലെ ഡിസ്ട്രാക്റ്റബിലിറ്റി വരുന്നത് ദോഷമല്ല, പറഞ്ഞല്ലോ ഇതൊരു മാനസിക രോഗമല്ല. പക്ഷെ ഇത് രണ്ടിനും അവസരം കൊടുക്കും. അപ്പൊ നമുക്ക് ഏകാഗ്രമായി ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാതിരിക്കണം, ആ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുവരണം. ഇതിനാണ് പൊതുവെ പറയുന്നത് മൈൻഡ്ഫുൾനെസ്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ അനീഷ് ചിലപ്പോൾ ചിന്തിക്കുന്ന, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് അടുത്ത പരിപാടി, ഇനി എങ്ങോട്ടാ പോകേണ്ടത്, ഇനി ഹോസ്പിറ്റലാണോ പോകേണ്ടത്. ഈ പറയുന്ന കൂടെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. എന്റെ ശബ്ദങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് ഇരിക്കുന്നുള്ളൂ, ശരിയാണ്. എന്റെ ശബ്ദത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിങ്ങനെ പല സന്ദർഭങ്ങളും ഇത് നമുക്ക് മാറ്റിയെടുക്ക. മൈൻഡ്ഫുൾനെസ് നമുക്ക് എന്നെ ശീലിക്കാം. അതെങ്ങനെ ശീലിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ സമയത്ത് നമ്മളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൽ എങ്കിലും കുറഞ്ഞ പക്ഷം, അർത്ഥം വേണ്ട, ശബ്ദത്തിലെങ്കിലും മനസ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ആബ്സെന്റ് മൈൻഡ് ആകാതിരിക്കുക. ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ മനസ്സിൽ ചുക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാതിരിക്കുക. ഞാൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉടനെ അടുക്കളയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഭക്ഷണം എന്ന് മാത്രമേ കേൾക്കാം, ആ അർത്ഥമേ ചിന്തിക്കാവൂ. ഉടനെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അടുക്കളയെ കുറിച്ച്, ഞാൻ രോഗം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആശുപത്രിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. രോഗം എന്ന് പറഞ്ഞാൽ തന്നെ ആശുപത്രി, അവിടുത്തെ ഡോക്ടർമാർ, അവിടുത്തെ നഴ്സുമാരും, ഇതൊക്കെ ചിന്തിക്കാതിരിക്കുക. രോഗത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇത് നമുക്ക് ശീലിച്ചെടുക്കാം. അതിന് പറയുന്നത് എന്താണ്, നമ്മുടെ മനസ്സിൽ ഒരുപാട് ഡിസ്ട്രാക്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ചെതറിപ്പോവുകയാണ്, പരിസരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സമയം മനസ്സ് ശ്രദ്ധിക്കുക. മൊബൈലായാലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗമുള്ളതായിരിക്കണം. നമ്മളെ മനസ്സിനെ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് നമ്മളറിയാതെ വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ഇതിനകത്ത് നല്ല ക്ലാസ്സുകളുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. അത് ശ്രദ്ധിക്കുക കുറച്ച് സമയം. പക്ഷെ നമുക്ക് ഫോക്കസ് എത്ര സമയം ചെയ്യാൻ പറ്റും? മനസ്സതിൽ കേന്ദ്രീകരിക്കാൻ പറ്റും? 5 മിനിറ്റ് പലർക്കും നടക്കത്തില്ല. കേട്ടോണ്ടിരിക്കും, മനസ്സ് വേറെ എവിടെയെങ്കിലും പോകും. അതിന് ഉദാഹരണം ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഈ 1 മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് രണ്ടാമതൊന്ന് കേട്ട് നോക്കുക. യാതാകരം രണ്ടാമത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മിനിറ്റ് ആ ശബ്ദത്തിനും ആ അർത്ഥത്തിനും മനസ്സിനെ കേന്ദ്രീകരിച്ച് അത് കേൾക്കാൻ പറ്റും? മനസ്സ് വേറെ പോകരുത്. 5 മിനിറ്റ് എത്ര പേർക്ക് പറ്റും? ഞാൻ ആവശ്യപ്പെടുന്ന 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് പോകും. അപ്പോ കുറെ പോയി കഴിയുമ്പോഴാ നമ്മൾ അറിയുന്നു നമ്മൾ വേറെ എന്താണല്ലോ കേട്ടോണ്ടിരുന്നു. നോക്കിയിട്ടുണ്ടോ? ശരി, അപ്പൊ ഇതിന് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ 5 മിനിറ്റ് കേൾക്കുക, 5 മിനിറ്റിനപ്പുറം നിൽക്കത്തില്ല. എനിക്കറിയാം, സാധാരണഗതി വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അങ്ങ് പോകുമ്പോ അവിടെ നിർത്തുക. 5 മിനിറ്റ് മനസ്സ് പോയി എന്നറിയുമ്പോൾ നിർത്തുക, അതിനെ റീവൈൻഡ് ചെയ്യുക. എവിടെ അവരെ കേട്ടോ അവിടെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ സ്കാൻ ചെയ്യുക, മനസ്സിന് കുറച്ചങ്ങ് വിട്ടുകൊടുക്കുക. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു മനസ്സ് കുറച്ച് ഡിസ്ട്രാക്റ്റീവാണ്. മനസ്സ് അതാ വേണ്ടത്. ഇപ്പോ വെറുതെ ഇരുന്ന് നമ്മള് നമ്മുടെ പരിസരത്ത് സ്കാൻ ചെയ്ത് നമ്മളെന്താ പക്ഷികള് ശബ്ദം കേൾക്കും, കാറ് പോകുന്ന ശബ്ദം കേൾക്കും, സ്കൂട്ടർ പോകുന്ന ശബ്ദം കേൾക്കും, താഴെ ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദം കേൾക്കും, അപ്പുറത്തും റേഡിയോ ഇവിടെ ശബ്ദം കേൾക്കും, ഇങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കും. അപ്പോ മനസ്സൊന്ന് റിലാക്സ് ആവും. വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക, നിർത്തിയിടത്ത് നിന്ന് വീണ്ടും തുടങ്ങുക. അപ്പൊ ഇത് സ്കാനിംഗ് ആണ്. പുറമേയുള്ള കാര്യങ്ങളും അവിടെ നമുക്കൊരു ഫോക്കസിന്റെ ആവശ്യമില്ല. എന്തൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തിരിച്ചുകൊണ്ടുവന്ന് ആ കേൾക്കുന്ന വിഷയത്തെ കുറിച്ച് അത് നീട്ടാൻ ശ്രമിക്കുക. നേരത്തെ 5 മിനിറ്റ് ആണെങ്കിൽ പിന്നെ അത് 10 മിനിറ്റ് ആക്കുക, 15 മിനിറ്റ് ആക്കുക. എപ്പോ ഡിസ്ട്രാക്ട് ആവുന്നു മനസ്സ്, അപ്പോ ഇഷ്ടമുള്ളിടത്തേക്ക് മനസ്സിനെ വിടുക. ബ്രെയിൻ ഫെയ്റ്റ്, ബ്രെയിൻ ട്രെയിൻസ് എന്നൊക്കെ പറയും. നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഊർജം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ മൊത്തം വേണ്ടി വരുന്ന ഊർജത്തിന്റെ 20% ബ്രെയിൻ വേണമെന്നാണ് പറയുന്നത്. കുറച്ച് ഊർജം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തളർന്നു പോകും. പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ കൂടുതൽ തളരും. അപ്പോ അതിനൊന്ന് റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫ്രീ ആവുകയാണ്. ചുറ്റുപാടുമൊക്കെ ഒന്ന് സ്കാൻ ചെയ്യുന്നു. ഫ്രീ ആയി കഴിഞ്ഞാല് അപ്പൊ മനസ്സ് റിലാക്സ് ആവും. ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു അപ്പൊ അതൊക്കെ തിരിച്ചു വരും. തിരിച്ചു വന്ന് വീണ്ടും ഫോക്കസ് ചെയ്യുക. ഈ ഫോക്കസ് കൂട്ടി കൊണ്ടുവരിക. കുറച്ചതിനൊരു എന്താണ്, ഇങ്ങനെ നമ്മളുടെ ഒരു ഫോക്കസ് കൂട്ടി വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ഈ കാലത്തിനനുസരിച്ചുള്ള പുതിയ അറിവുകൾ നേടാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പുതിയ ലോകത്തിനനുസരിച്ച് നമുക്കൊരു നിലവാരമുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്താനും എന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. ഈ ശീലം, അപ്പൊ ഈ ഹൈ ന്യൂറോട്ടിക്സ് ഉള്ളവർക്ക് അത് ക്രമേണ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ്? ചെത്തറി പോകാതെ മനസ്സങ്ങനെ ഒട്ടും ഫോക്കസ് ചെയ്യാൻ കഴിയാതെ അങ്ങനെ പോകാതിരിക്കുന്നതിന് കുറേ അത് വിട്ടുകൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും വിട്ടുകൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക, വിട്ടുപിടിക്കുക. അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ കപ്പാസിറ്റിയെ കൂട്ടിയെടുക്കുക. ഏത് പ്രായത്തിനും ചെയ്യും. മൈൻഡ്ഫുൾനെസ് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മൈൻഡ്ഫുൾനെസ്സിന് വേറെ ഒന്നും വേണ്ട. നമ്മള് ചെയ്യുന്ന ജോലിയിൽ നമ്മള് ശ്രദ്ധിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. നമ്മള് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പോ ആ ക്ലീൻ ചെയ്യുന്നതിന് നമ്മളൊന്ന് അവിടെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷ് തറയിൽ കിടക്കുന്ന പൊടി അതി ശ്രദ്ധിക്കുക. ആ പൊടിയിൽ നമ്മുടെ ബ്രഷ് എത്തിയോ? ആ പൊടി ക്ലീൻ ചെയ്തിട്ടാണോ നമ്മുടെ ബ്രഷ് മുമ്പോട്ട് പോകുന്നത്? അത് എന്ന് വെച്ചാൽ താൻ ഇപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് തനിക്കൊരു ബോധം ഉണ്ടായിരിക്കുക. അനീഷ് പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടു ഗുണം ഉപ്പിടാറുണ്ട്, മനഃപൂർവ്വമല്ല. ആദ്യമായിട്ട് അത് മറന്നു, രണ്ടാമത് അനുഭവിക്കുന്ന ഞാൻ. രണ്ടു ഗുണം മുളക് ഇട്ട് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അനീഷ് അറിയുന്നില്ല എന്തുകൊണ്ട്. ചെയ്യുമ്പോ തുടങ്ങുന്ന അവസാനിക്കുന്നത് വരെ താൻ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. ഞാൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഞാനിപ്പോ കട്ട് ചെയ്യണമെങ്കിൽ ഞാനത് കട്ട് ചെയ്യുകയാണെന്ന് ചിന്തിക്കുക. മറ്റൊരു പ്രവൃത്തിയാണെങ്കിൽ ഞാൻ ഈ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. അതിൽ മനസ്സുറപ്പിക്കുക എന്ന് പറയുന്നത് അതാണ്. ഞാൻ എപ്പോഴും ഒരു ചോദ്യം നമ്മുടെ മനസ്സിരിക്കണം, എന്താണ് ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഈ ചോദ്യം മനസ്സിലായിരിക്കണം. മനസ്സിലായോ? ചെയ്താ പോരാ, നമ്മൾ തന്നെ ചോദിച്ചോണ്ടിരിക്കും ഞാനിപ്പോ എന്താ ചെയ്യുന്നത്. അപ്പൊ മനസ്സ് പെട്ടെന്ന് അവിടെ വരും, ഞാനിപ്പോ ചെയ്യുന്ന ഒപ്പിടുകയാണ്. അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഒരിക്കലും ഒപ്പിടത്തില്ല. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ നിർത്തുന്നതാണ് മൈൻഡ്ഫുൾനെസ്. അല്ല, പ്രവൃത്തിയിൽ ഏകാഗ്രപ്പെടുത്താൻ പറഞ്ഞാൽ അതില്ലാത്തതാണല്ലോ പ്രശ്നം, പിന്നെ എങ്ങനെ ഏകാഗ്രമാവും? അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ്. എന്താണ് ആ ചോദ്യം? ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ഉണ്ടെങ്കിൽ എന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ മനസ്സ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഞാൻ തന്നെ പറഞ്ഞു, അതിനൊരു ക്രമവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ടല്ലോ, പറയുന്നതിനൊരു പരസ്പര ബന്ധമില്ല. അപ്പൊ പരസ്പരം ബന്ധപ്പെടുത്തണമെങ്കിൽ എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഫോക്കസ് ഉണ്ടാകാനേ പറ്റും. അപ്പൊ എനിക്കൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല, എന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പറയുന്നു അങ്ങനെ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റേതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോ എന്റെ മനസ്സ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അപ്പോ ആ സമയത്ത് ഞാനും പാകം ചെയ്യാറുണ്ട്, ഞാനും മുറ്റമടിക്കാറുണ്ട്, ഞാൻ തറ തുടയ്ക്കാറുണ്ട്, ഞാൻ തുണി കഴുകാറുണ്ട്. എങ്ങോട്ടെങ്കിലും മനസ്സ് പോവുകയാണെങ്കിൽ അപ്പം ചോദിക്കും ഞാനെന്താ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് എന്റെ മനസ്സ് വരും. എന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് ശീലിക്കേണ്ട അങ്ങനെയാണ്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അതിലൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ഏറ്റവും നല്ല വഴി എന്താണോ, മനസ്സിലെപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിലനിർത്തുക, ഞാനിപ്പോ എന്താ ചെയ്യുന്നു, തന്നോട് തന്നെ ചോദിക്കുക, എന്റെ മനസ്സിനോട് ചോദിക്കുക. അപ്പൊ മനസ്സിലാകും ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനെ കുറിച്ച് എനിക്ക് ബോധമില്ല. ബോധമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ പല പ്രശ്നങ്ങളും വരും. അവിടെ ഡിസ്ട്രാക്റ്റിബിലിറ്റി, അതാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ പോകുന്ന മനസ്സിനെ മനസ്സ് തന്നെ തിരിച്ചു, കാരണം ഇതെല്ലാം ചെയ്യേണ്ടത് എന്താണോ മനസ്സ് തന്നെയാണ് മനസ്സിനെ ശരിയാക്കേണ്ടത്, വേറെ ആരുമില്ല. ഓടിപ്പോകുന്നതും നമ്മുടെ മനസ്സാണ്, തിരിച്ചു പിടിച്ചുകൊണ്ടുവരുന്നതും നമ്മുടെ മനസ്സാണ്. ശരി, മനസ്സ് ഇഷ്ടം പോലെ പോട്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സ് പോകും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് മനസ്സിന് ഇഷ്ടം പോലെ വിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് ചുറ്റുപാടുകളെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്, ശരിയായ ഒരു ഫോക്കസ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ വണ്ടി ഓടിച്ചു പോകുന്നു സ്വയം, അപ്പോ ചെറിയൊരു ശബ്ദം കേൾക്കുന്നു, പരിചയമില്ലാത്ത ഒരു ശബ്ദം കേൾക്കുന്നു. നമ്മളത് ഈ ശ്രദ്ധിക്കുകയാണെങ്കിൽ, വണ്ടിയുടെ ശബ്ദത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പോ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ പതുക്കെ വണ്ടി ഒതുക്കിയിട്ട് ഒന്ന് പരിശോധിക്കുക, എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്തൊക്കെ നോക്കുക, വണ്ടിക്ക് എന്താ ഒരു ശബ്ദമാറ്റം. അങ്ങനെ നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ന്യൂറോട്ടിസം മോഡറേറ്റ് ആണ്, എന്ന് വെച്ചാൽ ഹൈ അല്ല. ഹൈ ആണെങ്കിൽ നമ്മൾ ഈ ശബ്ദം കേൾക്കത്തുമില്ല, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. ലോ ആണെങ്കിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കത്തില്ല, കേൾക്കും പക്ഷെ ശ്രദ്ധിക്കത്തില്ല, കേട്ടാലും മൈൻഡ് ചെയ്യത്തില്ല, ആ പോകുന്നിടത്ത് പോട്ടെ എന്ന് വിചാരിക്കും. മോഡറേറ്റ് ആണെങ്കിൽ നമ്മൾ എന്തെയും പതുക്കെ മാറ്റി നിർത്ത്, എന്താ ഒരു ശബ്ദം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും വാണിംഗ് ലൈറ്റ് എന്തെങ്കിലും കാണുന്നുണ്ടോ, ഉടനെ കസ്റ്റമർ കെയർ വിളിക്കും. ബാക്കി പരിപാടി നമ്മൾ ചെയ്യും, നമ്മൾ ഓടിക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ള പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല തീരുമാനം എടുക്കും. കസ്റ്റമർ കെയർ വിളിച്ചു ചോദിച്ചാൽ അവർ പറയും എന്താ അവിടെ വാണിംഗ് ലൈറ്റ് കാണുന്നത്, ഡാഷ് ബോർഡിൽ എന്തൊക്കെ കാണും, ശരി ഓടിക്കാമോ, അടുത്ത വർക്ക്ഷോപ്പിലേക്ക് ഓടിച്ചു കൊണ്ടുപോകാമോ, അതോ ഞങ്ങൾ വരണോ, അതൊക്കെ അവർ പറയും. അതൊക്കെ മോഡറേറ്റ് ഉള്ളിടത്തെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ കെയർലെസ് ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ അപകടത്തിലേക്ക് പോവുകയാണ്. എവിടെയെങ്കിലും പോയിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് തകരാറ് പറ്റും. അല്ല ഇനി ഹൈ ആണെങ്കിൽ എന്തെങ്കിലും ന്യൂറോട്ടിസം ചെറിയ ഈ ചിലപ്പോ നമ്മൾ കേൾക്കത്തില്ല, ഇനി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ പാനിക്കാവും, ആകെ പ്രശ്നം, ഇതിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്റെ അകത്തൊരു ശബ്ദം വരും, ഇനി അവിടെ തീ പിടിക്കുമോ, ഈ വിചാരത്തില് എന്താണ് ഉള്ളില് വെപ്രാളം. വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് കയറ്റി, അതെങ്കിലും സൈക്കിളിൽ അവിടെ നിന്ന് വേണ്ട മേണിക്കൊണ്ട് കയറ്റി, നമ്മളെ കോൺസെൻട്രേഷൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അവിടെ ഹൈ ആണ് നമ്മുടെ ന്യൂറോട്ടിസ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണിത് എല്ലാവരിലും ഉണ്ട്. കാരണം ഇതെന്താണ്, ഇതൊരു സ്പെക്ട്രമാണ്, ഓടി മധ്യത്തിൽ വന്ന് താഴ്ന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എല്ലാവരും. അത് വളരെ കൂടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു താൽക്കാലികമായി ഇപ്പോൾ ഇതുപോലെ മറ്റൊരു പ്രശ്നമാണ്, ഡിസ്ട്രാക്ടിബിലിറ്റി എന്ന് പറയുന്ന പോലെയുള്ള മറ്റൊരു പ്രശ്നമാണ്. നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷൻ എന്ന് വെച്ചാൽ സീരിയസ് ആയ മാനസിക രോഗമല്ല, ഒരു ഉന്മേഷം ഇല്ലാതെ വരിക, ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാതെ വരിക, ഒരു തളർച്ച വരിക, കിടക്കണമെന്ന് തോന്നുന്നു, ഒന്നിനോടും താല്പര്യം ഇല്ലാതെ വരിക. അപ്പോ അത് എന്താണ്, ഇതിന്റെ ഈ രണ്ടറ്റങ്ങളിലേക്ക് മനസ്സ് പോകുന്നതിന്റെ ഒരാളെയാണ്. ചിലപ്പോൾ വളരെ ഉന്മേഷത്തോടുകൂടി പുറത്തു വന്ന് ബഹളം വയ്ക്കും, ആൾക്കാർക്ക് വഴക്ക് കൂടും, അത് ചെയ്യും ഇത് ചെയ്യും, ഇല്ലെങ്കിൽ മുറിക്കാകത്ത് കയറിക്കാതെ കിടത്തും, ആരുമായിട്ടും ഒരു സമ്പർക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ മുറി അടച്ച് കഥ അടച്ചിരിക്കുന്നവരും തപസ് ചെയ്യുന്നവരല്ല, ഇവരുടെയൊക്കെ ഈ പേഴ്സണാലിറ്റിയുടെ പ്രോബ്ലമാണത്. ഒരുപാട് പുറത്തിറങ്ങി ബഹളം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഹൈയാണ്. മുറിക്കകത്ത് അടച്ചിങ്ങനെ ഇരിക്കുകയാണ്, ദിവസങ്ങളോളം ചിലരിരുന്ന ആളെ തീരെ ലോ ആണ്, മോഡറേറ്റ് അല്ല. മോഡറേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അകത്തിരിക്കേണ്ട സമയത്ത് അകത്തിരിക്കും, പുറത്തു പോകേണ്ട സമയത്ത് പുറത്തു പോകും, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കും, എല്ലാം കുറെ തന്നെ നിയന്ത്രണത്തിലായിരിക്കും. എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടായിരിക്കും, മറ്റേ അവ്യവസ്ഥിതമായി നമ്മള് ചെയ്ത പ്രവൃത്തി ആരും തുറന്നു പോയി. അങ്ങനെ ചെയ്ത പ്രവൃത്തി എന്താ ചെയ്ത് തുറന്ന ആൾക്കാരുത്, എന്നാണ് ചെയ്ത്? പ്രവൃത്തി ചെയ്യുന്നത് നല്ലതാണ്, തുടരുന്നത് നല്ലതാണ്, പക്ഷെ അതില് ഫോക്കസ്ഡാണോ എന്നുള്ളതാണ്. പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമില്ല, മനസ്സിലായോ? ഈ ഹൈ ന്യൂട്രോട്ടിസത്തിന്റെ ഒരു വലിയൊരു അടയാളമാണ് വർക്കാഹോളിക് എന്ന് പറയും. വർക്കാഹോളിക് എന്നും പറയും. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരു അടയാളമാണ്, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട്. എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരാൾക്ക് പ്രസംഗമാണ് ഇഷ്ടമെങ്കിൽ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് വരുത്തി മുറിയിരുന്ന് പ്രസംഗിക്കും. സ്റ്റേജ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം അടങ്ങിയിരിക്കാൻ പറ്റില്ല. വർക്കഹോളിക് ഹൈ ന്യൂറോട്ടിസത്തിന്റെ അടയാളം. പിന്നെ അവർക്ക് വരുന്നത് അങ്ങനെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധം പോകും, ഞാൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല. വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്, ഞാൻ എന്തോ ഞാൻ വേണ്ട പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, വല്ലാത്ത കുറ്റബോധം, എപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്കും. സംഗതി തന്റെ പിടിയിലല്ല എന്നർത്ഥം. അത് ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരാളാണ്. തീരലോകുമ്പോഴാണ് മുറിയടച്ചകത്ത് കയറി തപസ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. മാനേജ് ചെയ്യണം. അത് നമ്മുടെ തൊഴിലിനനുസരിച്ച്, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഏത് ഫീൽഡിലായാലും ശരി, അയാൾ ഏത് ഫീൽഡിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അയാളൊരു ലീഡർഷിപ്പാണ്, ലീഡർ എന്നുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. എവിടെ ആയാലും ശരി, അയാൾ വർക്കഹോളിക്കാകാൻ പാടില്ല. നിരന്തരം കർമ്മത്തിൽ മുഴുകുകയും സ്വസ്ഥമായി സ്വസ്ഥത ഒരിക്കലും അങ്ങനെ ഇല്ലാതിരിക്കുകയും എപ്പോഴും മനസ്സ് ഡിസ്ട്രാക്റ്റീവായിരിക്കും, കർമ്മം ചെയ്ത പോരാന്ന് തോന്നുകയും ഞാൻ ചെയ്യുന്ന കർമ്മം അത് ശരിയാകുന്നില്ല എന്നുള്ളത് തോന്നുകയും, ഇത് ലോ ആയിക്കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും പ്രധാന പലരും കാണാൻ പറ്റും, ഇത് ലോ ആയിക്കഴിഞ്ഞാല് ന്യൂറോട്ടിസ് ഒരു കാര്യങ്ങളും അവർ തീരുമാനങ്ങൾ എടുക്കത്തില്ല. നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തിൽ എങ്ങനെയോ വന്നു, ആരെങ്കിലും ഏൽപ്പിച്ചു, അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഓരോ സമയത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ഒരു ആക്റ്റീവായ ഒരു സ്ഥാനത്തിലാണിരിക്കണമെങ്കിൽ നമുക്ക് തുടരെ തുടരെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവിടെ തീരുമാനങ്ങൾ എടുക്കത്തില്ല, മിണ്ടാതിരിക്കും. എന്തുകൊണ്ടാണ്? താൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദോഷമായി വന്നാലോ, ന്യൂനതകൾ സംഭവിച്ചാലോ മറ്റുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, അത് താങ്ങാനുള്ള ശേഷിയില്ല. ഞാനിപ്പോ അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്, പറയുന്ന കേൾക്കുന്നില്ല. മനഃപൂർവ്വം ഇയാൾ തകർത്താൻ വേണ്ടി തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി നിരന്തര പ്രതീക്ഷ നിർത്തി ആക്രമിക്കുന്നവരുണ്ടോ? അപ്പൊ ആ ഒരു അതിനെ അത് കൂടി കൂട്ടിക്കൊള്ളണം. അതായത് നമ്മള് എന്താണ് ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട പൊസിഷനിലാണ്, മനസ്സിലായോ? നമ്മൾ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കണം. തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നത് എങ്ങനെ? മറ്റുള്ളവർ ഞാൻ തീരുമാനമോട് പ്രവർത്തിച്ചാൽ അത് പരാജയമായിരിക്കുമോ അല്ലെങ്കിൽ ദോഷം ചെയ്യുമോ എന്നുള്ള മനസ്സിന്റെ ആശങ്കകൾ കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കരുത്, ആ കാര്യമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? നമ്മുടെ ഈ ന്യൂറോട്ടിസം ലോ ആണെങ്കിൽ അയാൾ തീരുമാനം എടുക്കത്തില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. തീരുമാനമെടുക്കാത്ത എന്താണ്? അയാളുടെ ഒരു ഭയമാണ്. എന്താണ് ഭയം? ഞാൻ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവരെന്നെ ക്രിറ്റിസൈസ് ചെയ്താലും. ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അനീഷ് പറയുന്ന വേറൊരു കാര്യം ഞാൻ പറയുന്ന മനസ്സിലായ, ഞാൻ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത്, തീരുമാനമെടുത്ത് പ്രവർത്തിച്ച ആൾക്കാർ കുറ്റം പറയൂ എന്നുള്ള എന്റെ പേടി. ആ കുറ്റം പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ള അല്ല വിഷയം, എന്റെ ഭയമാണ്. എന്താണ്? ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ജനങ്ങൾ കുറ്റം പറയും, അതെന്റെ ഭയമാണ്. ആൾക്കാർ കുറ്റം പറയുന്നത് കുറ്റം ഉണ്ടായിട്ടാണോ ഇല്ല എന്നുള്ള ആ വിഷയം എന്റെ കൂടെ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു ഭയം കൊണ്ട് ഞാൻ തീരുമാനം എടുക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക, വെറുതെ ഇരിക്കുക. അപ്പൊ ആരും കുറ്റം പറയത്തില്ലല്ലോ. ഇതാണ് പ്രശ്നം. ഇവിടുത്തെ ഞാൻ പറയുന്ന പ്രശ്നം അതാണ്. അല്ല, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആൾക്കാരെ എങ്ങനെ കുറ്റം പറയുന്നു, കുറ്റം ഉണ്ടായിട്ടാണോ ഇല്ലായിട്ടാണോ, ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നു. ഞാൻ പറയുന്നതിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനം എടുക്കേണ്ട സമയത്ത് തന്റെ തീരുമാനവും പ്രവൃത്തിയും മറ്റുള്ളവര് വിമർശിക്കും, കുറ്റം പറയുമെന്ന് കരുതിയിട്ട് തീരുമാനം എടുക്കാതെയും പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചാണ് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, അവർ ചെയ്യത്തില്ല ഒന്നും. കാരണം എന്നെ കുറ്റം പറയും, എന്നെ വിമർശിക്കും, അതുകൊണ്ട് ചെയ്യാതിരിക്കുക. ഈ ഒരു കാര്യമാണ് പറയുന്നത്. അനീഷ് പറയുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ച ആൾക്കാർ വെറുതെ കുറ്റം പറയും, കുറ്റം ഇല്ലാതെ കുറ്റം പറയും, അങ്ങനെയൊക്കെയുള്ള ആ കാര്യമല്ല ഞാൻ പറയുന്നു. അത് മറ്റൊരു വിഷയമാണ്. ലോ ന്യൂറോട്ടിസം ആണെങ്കിൽ അയാള് എന്ത് ചെയ്യും? ഇനിഷ്യേറ്റീവ് ആയിരിക്കില്ല എന്ന് പറയും. ഒരു കാര്യത്തിൽ വെറുതെ ഇരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കുഴപ്പം വരണ്ട എന്നുള്ളൊരു മനോഭാവമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കുഴപ്പം വരണ്ട, അതുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യണ്ട. അങ്ങനെ കാരണം എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്താണ്? ഒരു ക്രിറ്റിസിസത്തെ ഇഷ്ടപ്പെടുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കുഴപ്പം വരണ്ട, അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കും. ന്യൂറോട്ടിസത്തിന്റെ ഒരു പ്രത്യേകത. ഒരു പ്രവൃത്തി അതിന് പല കാരണങ്ങളുണ്ടാകാം. അസ്ഥിരത, ഇപ്പോ ഒരു പ്രവൃത്തി ചെയ്തിട്ട് എന്താണ്, വലിയ വലിയ പ്രോജക്റ്റുകൾ ഗവൺമെന്റ് തന്നെ ചെയ്യുന്നു. ചിലപ്പോ കുറച്ച് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് അങ്ങ് ഉപേക്ഷിച്ച് കളയും. വലിയ ബിസിനസ്സുകാർ ഉപേക്ഷിക്കും, കാരണം അത് മുമ്പോട്ട് പോയാൽ കൂടുതൽ നഷ്ടമാണ്. നഷ്ടമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ശരി, ഇത്രയും കാശ് മുടക്കി, മുടക്കിയത് പോട്ടെ, മുമ്പോട്ട് പോയി കൂടുതൽ നഷ്ടം വരണ്ട. അപ്പോൾ ഒരു പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അത് ആ പ്രവൃത്തിയുടെ സ്വഭാവവും സാഹചര്യവും അനുസരിച്ചിട്ടാണ്. പക്ഷെ അത് അല്ലെങ്കിൽ ആ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തനിക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടാക്കുന്നുണ്ട്, നമുക്കത് ഉപേക്ഷിക്കാം. പൂർത്തിയാക്കണമെന്നൊന്നുമില്ല. തുടങ്ങി അതിന്റെ പേരിൽ വാശിക്ക് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാകും. പല ബിസിനസ്സുകാരും പുതിയ പല ബിസിനസ് സംരംഭങ്ങളും തുടങ്ങും, അത് ലാഭം അല്ലാന്ന് കണ്ടുകഴിഞ്ഞാൽ അവരപ്പോ തന്നെ അത് വിട്ടുകളയും. കുറെ മുമ്പോട്ട് പോയിട്ട് അവരത് വിട്ടുകളയും. ഇനി ഇതും കൊണ്ട് മുമ്പോട്ട് പോയി ഒരുപാട് നഷ്ടം ഉണ്ടാകുന്ന വിചാരിച്ച് അവര് വിട്ടുകളയും. അപ്പൊ അതില് കുഴപ്പമൊന്നുമില്ല, കാരണം അത് മുമ്പോട്ട് പോയാൽ കൂടുതൽ നഷ്ടം വരും. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. പക്ഷേ നല്ല പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് തുടങ്ങുന്നു, എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അത് ലാഭത്തിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ലാഭത്തിൽ തന്നെ അവസാനിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അയാൾ നിർത്തി പിന്മാറുക എന്ന് പറഞ്ഞാൽ അതെന്തോ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്, അതായത് പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണ്. അത് ഏതെങ്കിലും ഒരു ട്രേറ്റ്സ് ആയിരിക്കില്ല, പലതും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. ഒരു എക്സ്ട്രോവേർട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തി എക്സ്ട്രാവേർഷൻ എന്ന് പറയും, തിരിച്ച് ഇൻട്രോവേർട്ട് ആവുന്നതായിരിക്കാം. ഒക്കെ വ്യക്തിത്വത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ഏത് സന്ദർഭത്തിൽ വെച്ച് അയാൾ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരാളെ എതിർപ്പുകൾ കൊണ്ട് പിന്മാറാം, സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി പിന്മാറാം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2-3 ദിവസം ഞാൻ നടന്നുള്ളൂ, അത് കഴിഞ്ഞ് ഗവൺമെന്റ് പിന്മാറി. എന്തുകൊണ്ട് പിന്മാറി? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യയും യുക്രൈനും നടക്കുമ്പോൾ ഒരു യുദ്ധമായിരിക്കും, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും, രണ്ടു കൂട്ടർക്കും ഉണ്ടാകും, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകും, രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പോ 3-4 ദിവസം കൊണ്ട് ലാഭമായാലും നേട്ടമായാലും നിർത്തിയിട്ട് തടിയൂല്ലോ. അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് അതിനകത്ത് പൊളിറ്റിക്കലായ താല്പര്യങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ഗെയിൻ കൂടെ അതിനകത്തുണ്ട്. നമ്മളെ ആക്രമിച്ച് നമ്മളൊന്നും ചെയ്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മൈനസ് മാർക്ക് പോയി, ഒരു ഭീരുക്കളാണ്, ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്തു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്തോരും പ്ലസ് ആ കുറച്ച് പേരോള അടിച്ചാ തിരിച്ചടി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാൽക്കുലേഷനിലാണ് അത് പിന്മാറുന്നത്. അത് നീട്ടിക്കൊണ്ടുപോയാലോ? അത് പ്രശ്നമാണെന്നറിയാം. അതുകൊണ്ട് പിന്മാറുന്നതാണ് എപ്പോഴും നല്ലത്, നീട്ടിക്കൊണ്ടുപോകുന്നതല്ലോ. നീട്ടിക്കൊണ്ടുപോയാൽ ഇതുപോലെ ഇരിക്കും, ഇസ്രായേലും ഗാസയിലും നടക്കുന്ന പോലെ, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും നടക്കുന്ന പോലെ നിരന്തരം നാശനഷ്ടങ്ങളോടെ പോയിക്കൊണ്ടേയിരിക്കും. അവസാനിപ്പിക്കുക പ്രയാസമാണ്. അവസാനം എന്തെങ്കിലും ചർച്ചയിലൂടെ അവസാനിപ്പിക്കുമ്പോൾ അതുവരെ വന്ന നഷ്ടങ്ങൾ രണ്ടു കൂട്ടരും സഹിക്കുന്നു. പലപ്പോഴും പിന്മാറുന്നത് നല്ലതാണ്. ചില സമയത്ത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പിന്മാറിയാൽ നമുക്ക് നഷ്ടമുണ്ടാവും, അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ ഈ പറയുന്ന ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കണമെങ്കിൽ ഇതിന്റെ ഹൈ, ലോവർ, മോഡറേറ്റ് എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങളുടെ ഒരു മറ്റൊരു ഉദാഹരണം പറയാം. ഇതിൽ ചർച്ച ചെയ്യുന്ന എനിക്കൊരു തലവേദനയാണ്, തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓടി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ച് തലവേദന മാറി അതിന്റെ പ്രവൃത്തികളിലേക്ക് മുഴുകുന്നു. ഇത് സ്വാഭാവികം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, ആ വെയിൽ കൊണ്ടതുകൊണ്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇത് നിരന്തരം ആവർത്തിക്കുക, സ്വയം ചികിത്സിക്കുക. എന്ന് പറയുമ്പോ ഇത് ലോ ന്യൂറോട്ടിസമാണ്, കെയർലെസ് ആയിരിക്കുക. അതിന് വേണ്ടത്ര എന്താണ്, ഒരു തലവേദനയ്ക്ക് ആവർത്തിച്ചിട്ടും നമ്മൾ കെയർലെസ് ആയിരിക്കുക എന്ന് പറയുന്നത് ലോ ന്യൂറോട്ടിസമാണ്. ഇനി തലവേദന വന്ന് ഉടനെ പരിഭ്രമിക്കുക, ഇതിന് ബ്രെയിൻ ട്യൂമറാണോ, ഇനി ബ്രെയിൻ ട്യൂമറായി തന്നെ അത് ക്യാൻസറസ് ആണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഓടിപ്പോവുക, നേരെ എന്താണ് ഓങ്കോളജി പോവുക, അവിടെ പോയി പരിശോധന നടത്തുക. ഇത് ഹൈ ന്യൂട്രോ ന്യൂറോട്ടിസത്തിന്റെ ലക്ഷണമാണ്. വളരെ പാനിക്കാവുക, അവസാനങ്ങളുടെ ടെസ്റ്റുകളെല്ലാം നടത്തി ഒന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുക, സമാധാനിക്കുക. മോഡറേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോഡറേറ്റ് ആയിരിക്കേണ്ടാണ് തലവേദന ഒന്നും. ശരി, ഒരു തവണ പാരസെറ്റമോൾ പരിഹരിച്ചു, പക്ഷെ വീണ്ടും വരികയാണെങ്കിൽ നമ്മളവിടെ പാനിക്കാണ്ട കാര്യമില്ല. അസ്വസ്ഥനാകേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് പരിശോധിപ്പിക്കുക എന്താണ് പ്രശ്നം. പരിശോധിക്കുക എന്ന് വെച്ചാൽ ആരെ കാണണം? മോഡറേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആരെ കാണും? മോഡേൺ മെഡിസിനെ തന്നെ കാണും. ആ ലോ ആണെങ്കിൽ വൈദ്യരെ പോയി കാണും, അല്ലെങ്കിൽ ഓമിയോ കാണും. മീഡിയം ആണെങ്കിൽ നേരെ മോഡേൺ മെഡിസിന്റെ ഡോക്ടർ. കാരണം എന്തുകൊണ്ട്? അവിടെ പോയാലും ടെസ്റ്റുകൾ നടക്കത്തുള്ളൂ. അതീലോ മുമ്പ് എന്തെന്ന് വെച്ചാൽ നമുക്കത് എന്താണെന്ന്, അതായത് ഞാൻ ഈ അടുത്ത കാലത്ത് പോയി, ഇടയ്ക്ക് ഞാൻ ചെക്കപ്പിന് പോകും, പോയപ്പോ പ്രത്യേകിച്ച് ഡയബറ്റിക്സിന്റെ, അപ്പോ ഡോക്ടർ പറഞ്ഞു ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചില സംശയങ്ങൾ ചോദിച്ചു ഡോക്ടർ. അങ്ങനെ ഡോക്ടർ എന്നോട് സാ പേടിക്കണ്ട, പേടിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ പേടിച്ചിട്ടല്ല ചോദ്യം ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നത് എന്റെ ശരീരത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയുന്നതിനുള്ള അവകാശം എനിക്കുണ്ട്. അത് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ശരീരശാസ്ത്രം, അനാട്ടമി ഫിസിയോളജി ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്റെ ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാൻ ഉള്ള അവകാശം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു ഡോക്ടറോട് ചോദ്യം ചോദിക്കുന്നു വെച്ചാൽ പേടിച്ചല്ല ചോദിക്കുന്നത്, നമുക്കത് അറിയണം എന്താ സംഭവിക്കുന്നത്. അതവര് പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ചോദിക്കുന്നു, ടെസ്റ്റ് നടത്തുന്നു, ചിലപ്പോ അത് മൈഗ്രെയിൻ ആയിരിക്കും, ചിലപ്പോ ബ്രെയിനിൽ ട്യൂമറും ആകാം. എന്തായാലും അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മോഡേൺ മെഡിസിനിലെ അത് പറ്റും. ഹോമിയോകാരനോ ആയുർവേദകാരനോ ഒന്നും അതൊരിക്കലും അവർക്ക് ഊഹിക്കാനേ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മള് എന്താണെന്ന് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുക. അത് മോഡറേറ്റ് ആയ നിലപാടാണ്. അപ്പൊ തലവേദന വരുമ്പം വെറുതെ അത് ട്യൂമറാണെന്ന് പറഞ്ഞ് ഓടുന്നതും ഹൈ ആണ്. കെയർലെസ് ആയിട്ട് വെറുതെ ഇരിക്കുന്നത് ലോ ആണ്. ഇത് രണ്ടും നമുക്ക് ദോഷമാണ്. നിങ്ങൾക്ക് കുറച്ചു കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും. വേണ്ട സമയത്ത് വേണ്ട പരിശോധനകൾ നടത്തി കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ. ഇപ്പൊ ലിവറിനൊരു ചെറിയ പ്രശ്നം വന്നു, ഞാൻ ആറുമാസത്തിലൊരിക്കൽ ലിവർ ടെസ്റ്റ് ചെയ്യും. കാരണം എന്റെ ലിവറിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് അതീ സംഭവിക്കുന്നത്? ദീർഘായുസിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റി വേണം. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ എനിക്ക് ഇതുപോലെ ചെയ്യണം, ചെയ്യുന്നിടത്തോളം. അപ്പൊ ആ ഹെൽത്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പരിശോധിക്കും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആ കണ്ടീഷൻ. മോശമാണെങ്കിൽ ഡോക്ടർ പറയുന്ന രീതിയിൽ വേണ്ട മെഡിസിൻ എല്ലാം അത് തീരുമാനിക്കാൻ ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക, നമ്മളിവിടെ കയറി ചികിത്സിക്കാതിരിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. കെയർലെസ് ആയാലോ? ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അവസാനം കരള് മാറ്റിവെക്കാൻ വേണ്ടി ഞാൻ ഓടി കിടക്കേണ്ടി വരും. ഭയങ്കര ചിലവുള്ള കാര്യമാണ്. ഒരു കോടിക്കും വേണ്ടി വേണം. ആ പിന്നെ കിടന്ന് കരയേണ്ടി വരും. ആരെങ്കിലും എന്റെ കരളൊന്ന് മാറ്റി വെച്ച. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല? അതെന്റെ ലോ മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ ഹെൽത്ത് ഉണ്ടായി. ഇപ്പോ നമ്മുടെ ഈ മനുഷ്യബന്ധങ്ങളിൽ വളരെ ഒരു പ്രശ്നമാണ് ഈ ന്യൂറോട്ടിസം. ഹൈ ആയി കഴിഞ്ഞ ഇപ്പോ ഞാൻ ഒരാളെ ഫോൺ വിളിക്കുന്നു, എനിക്ക് അത്യാവശ്യമാണ്, അയാളത് അറിയുന്നില്ല, അയാള് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഉടനെ ഞാൻ ചിന്തിക്കുന്നു അവൻ എന്നോട് വിരോധമുണ്ടാണ്, അവനിപ്പോ വലിയ ആളായി അങ്ങനെ ഇങ്ങനെ നമ്മൾ വിളിച്ചാൽ അത് എടുക്കത്തില്ല. ഒരുപാട് നമ്മൾ മനസ്സ് സങ്കല്പിച്ച് കൂട്ടി ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നമ്മൾ വഷളാക്കുന്നു. ഹൈ ആണെങ്കിൽ അതാ സംഭവിക്കുന്നു. ആശ്രയം നമുക്ക് കരുതാം, ആ അയാൾക്ക് എന്തോ തിരക്കായിരിക്കും, അയാള് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കും. ഇത്രയേ ഉള്ളൂ, ഇത്രയും ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ നമ്മളെ ബന്ധത്തെ വഷളാക്കേണ്ട കാര്യമില്ല. വീണ്ടും വിളി കേൾക്കും, എടുക്കുന്നില്ല, അയാൾക്ക് താല്പര്യമില്ല, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഇത് മനുഷ്യ ബന്ധങ്ങളെ വഷളാക്കാനും പറ്റും. ഞാൻ ഫോൺ കാളുകൾ എടുക്കാറില്ല, സ്വീകരിക്കാറില്ല, വളരെ മിനിമം. എനിക്കും ചില അത്യാവശ്യ ഇടപാടുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ, അതിനുവേണ്ടി കുറച്ച് കാളുകൾ മാത്രമേ സ്വീകരിക്കൂ. അത്യാവശ്യം ആളുകൾക്ക് പകരം ഞാൻ മെസ്സേജ് കൊണ്ട് കാര്യം നടത്താൻ പറ്റും, ഞാൻ നടത്തും. അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ വിളിക്കും, എനിക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്? ഈ ഫോണെന്ന് പറയുന്നത് വളരെ ഡിസ്ട്രാക്റ്റീവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമയം അപഹരിക്കുന്ന ഒരു സാധനം, മനസ്സിലായോ? അതായത് നമ്മുടെ സമയം മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മളെ അനുവദിക്കാത്ത ഒരു സാധനമാണ് ഈ ഫോൺ. നിങ്ങൾ നിരന്തരം വരുന്ന ഫോണുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം മുഴുവൻ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. ഞാൻ കുറച്ച് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ ഇത് മനസ്സിലാക്കി ഒഴിവാക്കുകയാണ്. നിരന്തര ഫോൺ കാൾ വരിക, അതിന് സമാധാനം പറയുക. നമുക്ക് വേറെ ഒരു ക്രിയേറ്റീവായി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്റെ തൊഴിലെന്ന് പറയുന്നത് എന്താണ്? ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും, വേറെ എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പൊ എനിക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കണം, എന്റെ ചിന്തയ്ക്കും മറ്റും, എന്റെ പഠനത്തിനും എന്റെ ചിന്തയ്ക്കും ഒക്കെ എനിക്ക് സമയം മാറ്റിവെക്കണം. ആൾക്കാരുടെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ്? ഭക്ഷണം കഴിച്ചോ? ഉച്ചയ്ക്ക് എന്തായിരുന്നു? ഇവർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനു വേണ്ടിട്ടാ ഫോൺ വിളിക്കുന്നത്. രാവിലെ എന്ത് കഴിച്ചു? ഭക്തന്മാരാണെങ്കിൽ എന്താണ് വിചാരിച്ചത്? ആ കഴിയുന്ന, പക്ഷെ നമ്മളൊരു അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. അത് ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. ആവശ്യമില്ലാത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. നോട്ടിഫിക്കേഷൻ എന്റെ ഫോണിന് ഒരു നോട്ടിഫിക്കേഷൻ വരത്തില്ല, ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ഫോണിൽ വരത്തില്ല. ആവശ്യം ഉള്ളത് മാത്രം വാട്സപ്പ് ആയാലും എല്ലാം കുഴപ്പമുണ്ട്. നമുക്ക് എന്താണ് ആവശ്യം ഉണ്ടല്ലോ, നമുക്ക് ആവശ്യങ്ങളുണ്ടല്ലോ, ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിച്ചാൽ ബാക്കി നമുക്ക് സമയം ഫ്രീയാണ്. നമ്മുടെ സമയം അത് ഉപകരിക്കത്തില്ല. പിന്നെ ഫോണ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഫോണ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെ ഫോണിൽ നിരന്തരം ആൾക്കാർ വിളിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഫോൺ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്നാണ്. നമ്മള് കാശ് കൊടുത്ത് ഫോൺ വാങ്ങി വെച്ചിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ, ആവശ്യമില്ലെങ്കിൽ എന്തിനാ? അപ്പൊ നമ്മുടെ സമയം നമുക്ക് സേവ് ചെയ്യണം. നമ്മുടെ സമയം എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് ഏത് രംഗത്താണോ നമ്മൾ നിൽക്കുന്നത്, ഞാനാണെങ്കിൽ ഞാൻ എന്റെ സമയം ഉപയോഗിക്കുന്നത് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുക, ഇത് മാറ്റി. അതിനുവേണ്ടി ഞാൻ ഫോൺ ഉപയോഗിക്കും, പഠിക്കാനും ചിന്തിക്കാനും വേണ്ടി ഞാൻ ഫോണാണ് ഉപയോഗിക്കുന്നു. ലോകത്തുള്ള ഏത് ലൈബ്രറിയിലെ പുസ്തകം എനിക്ക് ഫോൺ ഉപയോഗിച്ച് വായിക്കാം, ഏത് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പേപ്പറും വായിക്കാം, അതൊക്കെ ഇതിന്റെ ഒരു സൗകര്യമാണ്. അത്തരം കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നല്ല പറയുന്നു, എന്റെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മള് എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കണം. നമ്മുടെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതിനെ വഷളാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി, വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറില്ല, അതുകൊണ്ട് ഇപ്പൊ എന്നെ വിശാലാനുസ്വാമി വിളിക്കില്ല, വിശ്രുതാനുസ്വാമി വിളിക്കത്തില്ല, ഇവരാരും വിളിക്കത്തില്ല, അവർക്കൊരു വിളിച്ചിട്ട് കാര്യം എന്ന് വിചാരിച്ച് ബന്ധങ്ങളൊന്നും വഷളായില്ലല്ലോ. അതിനുമായിട്ടുള്ളപ്പോ എന്റെ ബന്ധവും വഷളായിട്ടില്ല. ഞാനും അവരാരും വിളിച്ച് ശല്യപ്പെടുത്താറില്ല. ഞാനങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആവശ്യമില്ല, ഞാൻ വിളിക്കാറില്ല. വിശ്വനാഥ സ്വാമി ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഇപ്പൊ എവിടെയാണ്, ഞാൻ എവിടെയാണെന്ന് അറിയിച്ചു, ഈ മനുഷ്യന് എന്താ കാര്യം, ഞാൻ എവിടെയിരുന്നു വിളിച്ചിട്ട് വലിയ കാര്യമായിട്ട് ചോദിക്കും ഇപ്പൊ എവിടെയാണ്, അതെന്നാ അറിയുന്നത്, ഞാൻ എവിടെയിരുന്നു, ഞാൻ എവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രശ്നം വേറെ അറിയും. ആവശ്യമില്ലാത്തൊരു കാര്യമൊന്നും അത് വിളിച്ചു പോയി ഇപ്പൊ എവിടെയാണ് എന്തിന്, എന്റെ ആവശ്യം എന്തോ. ഇങ്ങനെ ആൾക്കാരെല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അയാൾ കോണ്ടാക്ട് ചെയ്യൂ. അത് ശരിയാണ്, അവരും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ആരാണോ നമ്മളെ കുറിച്ച് അങ്ങനെ പരാതി പറയുന്നത്, മനസ്സിലായോ, എന്നെ കുറിച്ച് അങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട്. സ്വാമിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങൾക്കും ആവശ്യമുള്ളപ്പോഴേ എന്നെ വിളിക്കാവൂ, മനസ്സിലായോ. അത് തന്നെ അത് തന്നെ നിങ്ങൾക്കും അതേ, നിങ്ങളും അതേ പോളിസി തന്നെ സ്വീകരിക്കുക, അതൊരു ദോഷമില്ല, മനസ്സിലായോ. നിങ്ങൾക്കിപ്പോ അതങ്ങനെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു മെസ്സേജ് അയക്കുക, എനിക്ക് അത്യാവശ്യമാണ് സംസാരിക്കുന്നത്, ഇന്നാണ് പ്രശ്നം. നമ്മള് കാരണം നമ്മള് നമ്മുടെ ആവശ്യത്തെ പോലെ തന്നെ അന്യന്റെ ആവശ്യത്തെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. നമ്മൾ ഈ അനാവശ്യമായ ഇടപാട് ഒഴിവാക്കുന്നു. അവിടെ തീർച്ചയായിട്ടും പറയണം, എനിക്ക് ആവശ്യമുള്ളപ്പോഴേ ഞാൻ നിങ്ങളെ വിളിക്കും, നിങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ എന്നെ വിളിക്കാവൂ. അതിനുവേണ്ടി നിങ്ങൾക്ക് മെസ്സേജ് ഇടാമല്ലോ. നമ്മള് അത് എന്താണ്, വ്യക്തിബന്ധങ്ങളെ തകർക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, തകർക്കുന്നതിന് ഫോണിനൊരു വലിയ പങ്കുണ്ട്. ഒരു മെസ്സേജ് അയച്ച് റിപ്ലൈ ഇട്ടില്ലെങ്കിൽ നമ്മളെപ്പോലെ എന്താ പല ആൾക്കാരും അങ്ങ് പാനിക്കാവും, എന്തുകൊണ്ട് മെസ്സേജിന് റിപ്ലൈ ആവുന്നു, അത് എന്റെ വ്യക്തിബന്ധം തകരും. അത് സൂക്ഷിക്കണം, അത് ലിമിറ്റ് ചെയ്യണം, അതാണ് മോഡറേറ്റ് എന്ന് പറയും. ഹെൽത്ത്, റിലേഷൻസ് ഇതിലൊക്കെ നമ്മൾ മോഡറേറ്റായ ഒരു സമീപനം സ്വീകരിക്കാമെങ്കിൽ, അതായത് ന്യൂറോട്ടിസം, അത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്താവും. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാനും സൗകര്യമാണ്, നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും സൗകര്യമാണ്. ഓം ഓം നമഃ ശിവായ.